ക്ഷിതിരദ്വൈതീകരണി ഛേദിക്കുക എന്നർത്ഥം. ഇര ഇസഞ്ജാവാച്യ ശേഷിക്കുന്ന എന്താണ്? ചിത് തിനം മിതച്ചോ എവിടെ ഒന്ന് ഉറപ്പാണ്. എന്നെ തെറ്റിക്കരുത്. ശരി, എന്തുവരുന്നു? ചീന തീ ശ്നസോ അല്ലോപഹ വരുന്നില്ല. അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, വരുമെന്നോ വരുമല്ലോ എന്ന് പറഞ്ഞില്ലെന്ന്. ശ്നസോർ അല്ലോപ എന്ന് പറഞ്ഞപ്പോ തന്നെ ചാടി വീഴേണ്ട കാര്യമില്ലല്ലോ, ക്ഷമ വേണ്ടേ? അതെവിടെയാ വന്നത്? എന്താണ് വൃത്തി? സർവധാതുകേക്കിനി. അത് വരുന്നില്ല. വന്നിരുന്നു അടുത്ത് അവിടെ വിശേഷിച്ച് പറയുന്ന എന്താണ്? ശ്നസോർ അല്ലോപഹ ഇതി ലോപീ കൃത്തേ ചീന തീത്ര ചീനത് തീ എന്നിരിക്കുമ്പോ ഒരു ചീന തീ ജലാം ഒരു ജിനത് തീന്നിരിക്കും. ഖരിച്ച ഇതി ഖരിച്ച ഇതി തകാരെ കൃത്തെ ചീന ശ്നസോരലോപഹ തസ് അനന്തരം ചരോചരി സവർണേ ഇതി വികൽപ്പേന ലോകേ കൃത്തെ അന്യഥ ഉച്ചരിക്കുമ്പോഴൊന്നും തിരിച്ചറിയാൻ പ്രയാസമാണ്. മനസ്സിൽ കണ്ടുകൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നു അല്ല, വേറെ വഴിയില്ല. ചീനാദ് അന്തി ശ്നസോരലോപഹ ചിന്തന്തി ചിനത്തി ചിന്ത ചിന്തന്തി ചീനാത്ര കരിച്ചേർത്തി ചിനത്തി ചിന്ത ചിന്തഹത്ര ജരോജരി സവർണ ലോകം വന്നിട്ട് രണ്ട് രൂപം ചിന്ത ചിന്ത വീണ്ടും ചിന്ത ചിന്ത ഉത്തമക്ഷേകവിനെ ചീനദമി ചിന്തുവഹ ചിന്തുവ ആത്മനുമതി സ്പഷ്ടമേവ ചിന്തേ ചിന്താതെ മധ്യവിഷയകത്തിന് എങ്ങനെയാണ് ചിന്തസേന്ന? ആ ചിന്തേന്നാണോ? സെൻസോറല്ലോ ഒരു എന്തുകൊണ്ട്? ആ ആത്മനിപതമായതുകൊണ്ട് ചിന്തേ ചിന്താതെ അവിടെ ചരോജരി സവർണേ വരാത്ത പക്ഷത്തില് അവിടെ എന്ത് ദ് ആണോ തായാണോ? ദ് എങ്ങനെ ജലാന്തശേഷി വരാം, വന്നില്ലെങ്കിലും ദകാരം, വന്നാലും ദകാരം. ചിന്ത്വേ ചിന്ത് ചിന്തേ ചിന്തുവഹേ ചിന്തുമഹേ. അവിടെ എന്ന് വിശേഷിച്ചു ലിട്ടില്. ഇവിടെ ചീത് ചീത് ദിത്വം അഭ്യാസേ ചർച്ച ഹലാദിശേഷ തുക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ വരും തുക്ക്? ഏതിന് വരും? ചീക്ക് വരും, തരത്തിലിരിക്കുന്ന ചാക്ക് വരും. ചീല് ചീക്ക് വന്നു കഴിഞ്ഞാൽ അഭ്യാസത്തിൽ തുക്ക് വന്നു കഴിഞ്ഞാൽ എന്തരും? ചീ ച എന്നല്ലേ വരുന്നു. ആ ചീച്ച് അഭ്യാസത്തിന് വന്നതുകൊണ്ട് ഹലാദിശേഷമൊന്നും ചകാരം എന്തുകൊണ്ട് പോകുന്നില്ല? പഠിച്ചില്ലേ? ചീക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഹർസ്വത്തിനാ വന്നത്. ചേര തുക്ക് വിരിക്കുന്ന ഏതിനാ? ഹർസ്വത്തിന്. ചീക്കല്ല, അതുകൊണ്ട് അഭ്യാസത്തിനല്ല വന്നത്. അഭ്യാസ അന്തിമ ഇകാരസ്യ തുക്കി കൃതത്വാ ഫലാതിശേഷത്തിനേന ലോപോ നഭവതി. ഫലാതിശേഷന്റെ വൃത്തി എന്താണ്? അഭ്യാസത്തിന്റെ. ഓ, ഇത് അഭ്യാസത്തിനല്ല വന്നു. പിന്നെയോ ഹസ്വസ്യ. അപ്പൊ അവിടെ എങ്ങനെ വരുന്നു? ബാക്കിയെല്ലാം ക്ലിയർ. ഇവിടെ ചിച്ചിതതു എന്ന് പറയുന്നിടത്ത് അസമയാലിട്ട് കിത്ത് വരത്തില്ല, സമയവുമാണ്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഗുണം വന്നില്ല? വന്നോ ചിച്ചിതതു ഇവിടെ സമയമുണ്ടോ? അസമയമായതിലിട്ട് കിത്ത്, പക്ഷെ സമയമായോണ്ട് കിത്തല്ല, ഗുണം വരേണ്ടാണ്. എന്തുകൊണ്ട് വന്നില്ല? ഇത്രയൊന്നും ആലോചിച്ച് സമയം കളയരുത്. ചോദ്യം പോലെ ഇത്രയായിട്ട് രണ്ടു മണി ചോദിച്ചിട്ട് മനസ്സിലായില്ല. സമയമില്ലേ? ചിച്ച് ചകാരവും ചകാരവും ഇല്ലേ? ചിച്ച് വേറെ ചിച്ചിത് എന്ന് പറയുന്നിടത്ത് ആ എന്നാ പിന്നെ ഗുണം വന്നൂടി? എങ്ങനെ കിത്ത്? ആ അസമയകാലോട്ട് കിട്ട്. സമീപം പൂർവ്വത്തിലാണ്, ഈയുടെ പൂർവ്വത്തിലാണ്. എന്ത് വന്നിരിക്കുന്നത്? ചീത്ത്. ഈയുടെ പൂർവ്വത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തുവരും? ദകാരത്തിന്റെ പരത്തിൽ അതസ് വരുമ്പം കിത്താവും ഗുണത്തും നിഷേധിക്കും. ചിച്ചിതതുഹു ചിച്ചിതുഹു ചീത്. ദാന്തത്തിൽ അണ്ട് ധാതുക്കൾ ഏതൊക്കെ? വന്നുപോയി. അത് ഇപ്പൊ വന്നു അല്ലേ? വന്നോ? ഉറപ്പാണോ? ശരി, എന്നാ വന്നു. ഇപ്പൊ എന്ത് വരുന്നു? ഛേദിത ചിച്ചിതതുഹു ചിച്ചിത ചിച്ചേത ചിച്ചിരിവ ചിച്ചിരി. ആത്മനിയോഗത്തിൽ എളുപ്പമാണ്. ചിച്ചിതേ ചിത്തിദാദേ ചിച്ചിതിരേ ചിച്ചിതിഷേ ചിച്ചി ചിച്ചിതിദ്വേ ചിച്ചിതേ ചിച്ചിരിവഹേ ചിച്ചിരിമ. ലൊട്ടില് വരുമ്പോ ചിത് ത ലിട്ട് വരുന്നില്ല. ഗുണം ചേതാ ധരിച്ച ചർത്തും ഒന്ന് ചേത്ത അടുത്ത സിമ്പിളാണ് ഖരിച്ച് ചേർത്തും വരുന്നു എന്നുള്ള വിശേഷം. നോട്ടും ലട്ടു പോലെ തന്നെ വ്യത്യാസമൊന്നും ഇല്ല. എന്താണ് ചിനത്തു അവിടെ എന്തുവരും? താതങ്ങുന്നുണ്ട്, സർവധാതുവും നിത്യത്വം. നിത്യത്വമ്പോ ചിനസ്വർ അല്ലോ വരുന്നു. ഒക്കെ രണ്ട് രൂപം വരും. ലോകം വരുന്നതും ലോകം വരാത്തതും. ഇപ്പോ ചിന്ത പോയി ചിന്താം. ചിനത്താവുന്ന കൊണ്ട് വരുന്നില്ല, ലോകം വന്നു. ചിനത്തു ചിന്താ ചിന്താം ചിന്തന്തു ചിന്നാദ് ഹീ എന്ന് വരുന്നു. ഹോ ജൽബ്യോ ഹെർദി. പിന്നെ സർവധാതവും ആപിത്തങ്ങിത്വത്തായി ചിനസ്വരല്ലോ പാ ചിന്ത് ഹി ആണോ? ധി എന്ന് വരുന്നു. ആ ഇപ്പൊ എന്ത് വരുന്നു? നയനം ചിന്തന്തി കേട്ടിട്ടുണ്ട്. ചിന്തി ചിന്തി ചിന്താ ചിന്താ ചിന്തം ചിന്ത ചിന്താനി എന്നാണോ? ചിനാദ് ആ നീ ചിനതാമ അവിടെയൊന്നും ചിനസോരല്ലോ വരുന്നില്ല. പിത്ത് ആത്മനിയോഗത്തിൽ എളുപ്പമാണ്. ചിന്താം ചിന്താം ചിന്തേതാന്ന് വരും. ചിന്തേതാന്ന് എന്തുകൊണ്ട് വരുന്നില്ല? ആത്മംഗിത വരുന്നു. ചിന്ത ആതാം ചിന്തതാം ചിന്തസ്വ എന്നാണോ? ആ ചിൻസ്വ ചിന്തസ്വ എന്ന് എന്തുകൊണ്ട് വരുന്നില്ല? ചിന്തസ്വരല്ലോ എന്ന ചിൻസ്വ. അവിടെ വിശേഷ സൂത്രം വന്നു ഖരിച്ച ചിൻസ്വ ചിന്താതാം ചിന്തത്വം ചിന്തയെന്നാണ് ചിന്തം. ലിട്ടിൽ വരുമ്പോ അല്ല ലങ് കൂട്ടെ ആ ചി നീ അച്ഛനത് അച്ഛനത് അച്ഛനതാ എന്നാണോ? ആ അച്ഛനതാന്ന് എന്തുകൊണ്ട് വന്നില്ല? അച്ഛന്താം എത്ര രൂപം വരും? രണ്ട് രൂപം. അച്ഛന്താം ഏ സൂത്രം വന്നു? അതെവിടെ വന്നു? ചെറിയ ചെറിയ പറഞ്ഞു. ആ അടുത്ത രൂപം പറഞ്ഞു എല്ലാരും ഉണ്ടായിരിക്കുന്നു. അച്ഛന്തൻ ഞാൻ പറഞ്ഞു തെറ്റിപ്പോകാതിരിക്കാനാ നിങ്ങൾ പറയട്ടെന്ന് ചോദിച്ചു. നിങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആര് പറയും? അടുത്ത ഉത്തമക്ഷേപനത്തിൽ എന്ത് വരുന്നു? ആ ദശ്ച വരുന്നു, ദകാരം വരുമ്പോ. അല്ലെങ്കിൽ ദശ്ച എന്താണ് വൃത്തി? എവിടെ വന്നു? വിദ് അച്ഛി ഏതെങ്കിലും ഒന്ന് പറയും, തീർത്ത് പറയും. അച്ഛീനാദ് അച്ഛൻവ ആത്മനിയോഗത്തിൽ ആത്മനിയോഗമാണോ പറഞ്ഞത്? അവിടെ താവരും എന്നുള്ള വ്യത്യാസമുള്ളൂ. അച്ഛിന്ത അച്ഛിന്താദാം. ഇവിടെ ഒരു കാര്യം വിട്ടുപോയി, നിങ്ങളെങ്കിലും ഓർമ്മിക്കുമെന്ന് വിചാരിച്ചു, ഓർമ്മിച്ചല്ലോ. അവസാനം ഭാഗ്യത്തിന് ഞാൻ ഓർമ്മിച്ചു. എന്താ വിട്ടുപോയത് ഓർമ്മിപ്പിച്ചാണെങ്കിലും തുക്ക് ആയുടെ പരത്തിൽ ചാവന്നു കഴിഞ്ഞാൽ എന്ത് വരും? ചേജ തുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? സ്തുത്വമെന്ന്. അതുകൂടെ കണക്കാക്കണം, ഒന്ന് കടുപ്പിച്ച് പറയണം. അച്ഛന്ത അച്ഛന്താദാം ദാഹ അച്ഛന്താദാം. ഇതിലിങ്ങനെ വരുമ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ചിന്തിയാതെന്നാണോ വരുന്നു? ചിനം വന്നിട്ട് വരും. ചിന്തിയാത് ചിന്തിയാതാം ചിന്തിഹു ചിന്തിഹു എന്നിടത്ത് എന്ത് വന്നു? സൂത്രം എന്താണ് വൃത്തി? അപദാന്താത് അകാരാത് ഊസി പരരൂപം ഏകാദേശിച്ച്. പിന്നെ അതിന്റെ തന്നെ ആത്മനിഗതം ചിന്തീത ചിന്തിയാദാം ചിന്തീരൻ ചിന്തീതാഹ ചിന്തിയാദ ചിന്തീധം ചിന്തീയ ചിന്തീവഹി ചിന്തീവ. അടുത്ത് ചിദ്യാ വിശനം വരുന്നില്ല. എന്തുകൊണ്ട്? ആർദ്ധധാതുകം കേന സൂത്രേണ ആർദ്ധധാതുക സഞ്ജ ലിംഗാശേഷിത്തിനേന ആർദ്ധാതുക സഞ്ജയാം ശനം അഭാവേ ചിന്ത്യ എന്ന് വരും. വീണ്ടും ചിദ്യാത് ചിദ്യാത് ചിദ്യാസിഹു ചിദ്യാഹ ചിദ്യാസ് അശ്വലിംഗന് ചിദ് സിട്ട് സിട്ട് ത എന്ത് വരുന്നു? വിശേഷിച്ച് എന്ത് വരുന്നു എന്നാ ചോദിച്ചത്? ഖരിച്ച. വേറെ സൂത്രം കൂടെ വന്ന ഏതാണ്? അടുത്ത സൂത്രം വന്ന ഏതാണ്? ലിംഗ്സിച്ച ആത്മനിപത്യേഷ. എന്താണ് വൃത്തി? അപ്പൊ എന്ത് വരുന്നു? ഗുണം വരുന്നില്ല. ചിസ്സീഷ്ട ചിസ്സിയാസാം ചിസ്സീരൻ ചിസ്സീഷ്ട ചിസ്സിയാസാം ചിസ്സീ ചിസ്സീയ ചിസ്സീവഹി ചിസ്സി. ലുങ് ഏതാ സൂത്രം വന്നത്? ഈരിത്തോവ തുക്കെല്ലായിടത്തും വരും. ഈരിത്തോവ ചിലേരങ്ങ് വാസ്യാദ് അങ്ങ് വരുമ്പോ ആചിദാത് അച്ഛിദ അച്ഛിദൻ അച്ഛിദ അച്ഛിദ അച്ഛിദ അച്ഛിദ അച്ഛിദ. ഇത് വരാത്ത പക്ഷത്തിൽ സ്വിച്ച് വരുമ്പം അച്ഛീദ് ചെയ്ത് അവിടെ എന്തോന്നു? ഓഹ്, നിങ്ങളിതൊക്കെ പഠിക്കായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയത്. അച്ഛിതെന്നോടത്ത് എന്തോന്നു? മദവർജാനന്ദസ്യ അച്ഛ വന്നിട്ട് എന്തോന്നു? അച്ഛൈതി ഇതെന്താണ് വൃത്തി? ഇത്രയേ ഉള്ളൂ. സിജി സിജി പരസ്യം സിജി പരസ്യം ഒന്നുകൂടെ വേണം. അച്ഛൈത് സിച്ച് ഈട്ട് അച്ഛൈത് സീത് അവിടെ ഒരു സൂത്രം കൂടെ വന്നേത് ഖരിച്ച. പിന്നെ ചേച്ച എന്തായാലും അട്ട് വന്നുകൊണ്ട് വരും. അച്ഛൈ സീത് എങ്ങനെ ആലോചിച്ച് പറയണം? അച്ഛൈത് സീതാം ജലോജലി അതെവിടെയാ വന്നത്? ഗുപ്പ് ഗുപ്പ് ധാവിന്റെ ഏതിലെ കാര്യത്തില് അഗോ സീത് അഗോ താം. നിങ്ങളുടെ പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്, ചതിക്കരുത്. അപ്പൊ എന്ത് വന്നു? അച്ചൈത്താം അച്ചൈസുഹു അച്ചൈ അച്ചൈത്തം അച്ചൈത്ത അച്ചൈസു അച്ചൈസു അച്ചൈസു. ആത്മനിയോഗത്തിൽ ആ ചി ദ് സിച്ച് ത സംഗതി വളരെ എളുപ്പമാണ്. അച്ഛത്തവരു അച്ഛേത്തവരു എന്നാണ് ഇപ്പൊ ഇവിടുത്തെ തർക്കം. എന്തുകൊണ്ട് അച്ഛേത്ത വന്നില്ല? ലിംഗ്സിജാവ് ആത്മനി ഉപദേശു. അപ്പൊ നിങ്ങൾ തന്നെ ശരി. അച്ഛിത്ത അച്ഛിസാതാം അച്ഛിസത അച്ഛിത്ത അച്ഛിസാതാം അച്ഛിദ്ധം അച്ഛിസി അച്ഛിസ്വഹി അച്ഛിസ്വഹി. അടുത്തത് യോഗേ ചിദ്ധി എന്ന് പറയുന്നത് കട്ടാക്കുന്നതാണോ? ഉഠാരേണ കഷ്ടം. ബാക്കി എന്ത് പറയും? ചിത്തിയ ചിനത്തി. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം ചിത്തി എന്ന് പറഞ്ഞ മലയാളമായിപ്പോയി. ഛേദിക്കുന്നു ചിനത്തി. എന്താർത്ഥം? ഛേദിക്കുന്നു. വെട്ടുന്നു എന്നല്ല, ഛേദിക്കുന്നു. ഛേദനം എന്ന് പറയുന്നത് ഇതാണോ? അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. എവിടെ? കാഷ്ഠത്തിൽ. അപ്പൊ ഛേദനം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാക്കുക. സകർമ്മധാതുവാണ്. അല്ലാതെ മലയാളത്തിൽ വെട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആ കർത്താവിന് അത് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇവിടെ ഛേദനക്രിയ ഇവിടെ സംഭവിക്കും. അവിടെ സംഭവിക്കുന്ന ക്രിയയാണ് പറയുന്നത് കാഷ്ഠത്തിന്റെ ഉദ്യമന നിപാതനം. അതാണ് കാഷ്ഠത്തിൽ സംഭവിക്കുന്നത്. ഛേദിക്കുന്നവൻ എന്താ സംഭവിക്കുന്നത്? കർത്തൃത്വം. ഛേദന ഇവിടെ സംഭവിക്കുന്നു. അതാണ് ചിനത്തി എന്ന് പറയുന്നത്. അങ്ങനെ വിശദമായി മനസ്സിലാക്കണം. അടുത്തെന്ത് വരുന്നു? വിരേചനേ. ഓ, അത് ഇടയ്ക്ക് ഒന്നുണ്ട്. വിജിരി യോഗേ. അത് ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് പ്രക്രിയ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്ന് മാത്രം ചോദിച്ചാൽ അത് ഇജ് വന്നുകൊണ്ട് ജലാദി വരുമ്പോൾ എന്തോരം ചോക്കും. അതോടെ വന്നത് സുയുക് സുയുക് സുയുഗ് സുയുക്. അപ്പൊ അവിടെ എന്ത് വരുന്നു? ചോക്ക് വരുന്നു. സാവരാണെങ്കിൽ എന്തുവരും? ഷത്വം വരും. അങ്ങനെയൊക്കെയുള്ള ചില ഇതൊഴിച്ച് ബാക്കി നമ്മൾ പഠിച്ചത് തന്നെ, മുമ്പ് പഠിച്ചത് തന്നെയാണ്. അപ്പൊ എങ്ങനെ വരാം? യുനക്തി. ആ ഇവിടെ ഒന്നുകൂടെ വരുന്നു. ഖ വരുമ്പോ എന്ത് വരുന്നു? അനുസ്വാരം പരസവർണം വരുമ്പോ കകാരത്തിന്റെ പൂർവത്തിൽ നകാരം വന്ന് യുങ് തഹ യുനക്തി യുങ് തഹ പോയോ? ഞാൻ വിചാരിച്ചെല്ലാം ശരിയായിരുന്നു. യു നാജ് അന്തീശനുസോറല്ലോ ബാ യു നശ്ചവനശിജിനി അനുസ്വാരിച്ച് പരസവർണ വീണ്ടും വന്ന് തന്നെ വന്നു നകാരം തന്നെ യുഞ്ചന്തി യുനക്തി യുങ്ക്തഹ യുഞ്ചന്തി യു നക്ഷി ചോക്ക് വരുന്നു വിനക്ഷി യുങ്ക്തഹ യുങ്ക്തഹ. അവിടെ രണ്ടു രൂപ ഒരു രൂപ ഒരു രൂപയുള്ളൂ. രണ്ടു രൂപ വരാൻ ഒരു വഴിയില്ല. യുനജ്മി അതിനേയത്തിൽ യോ നാജ് തേ ക്ഷണസ്വരുള്ളവ നകാരം തന്നെ ജകാരത്തിന് കൊത്തും. പിന്നെ അവിടെ കൊത്തും വന്നു കഴിഞ്ഞാൽ ചർത്തവും വരും, തകാരം വരെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കകാരം വരുന്നു. കൊത്തും വന്ന ഏതാ വരുന്നത്? ഖകാരമാണ്. അത് നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഖരിജ ചർത്തവും വന്നിട്ട് യുങ്തേ ഇഞ്ച് ആതേ ഇഞ്ച് ഇരേ പിന്നെ മധ്യവിഷേകനത്തില് യുങ്ക്ഷേ ഇഞ്ചാതേ യോജ്വേ കുത്തും വന്ന് എന്തുവരുന്നു? യോ ഗ്വേ അവിടെ എന്തുവരും? അനുസ്വാര പ്രസവർണം വന്നിട്ട് യോ ഗ്വേ ഗകാരം ലോപിക്കാം അല്ലേ? നകാരത്തിന്റെ ഫലത്തിൽ ഗകാരം, ഗകാരത്തിന്റെ ഫലത്തിൽ ധകാരം. പക്ഷേ ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു ലോപിക്കാം, പക്ഷേ ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? അത്രയൊന്നും കടന്നു ചിന്തിക്കരുത്. എന്തുകൊണ്ട് ജരോജരി സവർണ പ്രകാരം ലോപിക്കുന്നില്ല? സവർണമില്ല. നിങ്ങളും പറഞ്ഞുവെങ്കിൽ, നിങ്ങളും മറന്നുപോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ എന്ത് വരുന്നു? ലോപിക്കുന്നില്ല. ലുട്ടില് വരുമ്പം യോജ് കുത്തും വന്നു ചർത്തവും വന്നു. എന്തുവരുന്നു? യോക്ത. ഓ, ലിട്ടുണ്ടല്ലേ. ശരി, പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ച. യോജ യുജതുഹു യുജുഹു യുജ് ജാന്തത്തിൽ ഏതൊക്കെയാണ്? എന്തുവരുന്നു? യോജിത യുജതുഹു യുജ യുജ യുജിവ യുജുവ അങ്ങനെ യുജേ യുജാതെ യുജിരേ യുജിഷേ യുജാതെ ലിട്ടില് യോക്ത യുനക്തു യുനക്ത എന്നാണോ? ആ, എന്തുകൊണ്ട് യുനക്ത എന്ന് വന്നില്ല? ഇത്ത് ശ്രസ്വരല്ലോ എന്ന് കഴിഞ്ഞാൽ എന്തോരും യുങ്താത് യുങ്താം യുഞ്ച് അന്തു. സിമ്പിൾ അല്ലേ? യുഞ്ചന്തു യുങ്ങല്ല, യുഞ്ച് ജകാരം തന്നെ. അതിനൊന്നും സംഭവിക്കുന്നില്ല. നകാരത്തിന് മാത്രം എന്ത് സംഭവിക്കും? നകാരത്തിന് പരസവർണം വന്നിട്ട് എന്താവും? ഞാൻ അപ്പൊ യുഞ്ച് അങ്ങനെ. അത് തമിഴിലല്ല, മലയാളത്തിലുണ്ട്. യുഞ്ചന്തു ആ കുത്തും മാത്രം മതിയോ? ജലാഞ്ചി വന്ന് പൂർവത്തിൽ നഗാരത്തിന് പരസവർണം വന്ന് എന്തുവരും? അപ്പൊ എന്തുവരും? അങ്ങനെ അതെല്ലാം അക്ഷരവും ഉച്ചരിക്കണം. യുങ്ധി എങ്ങനെ ഉച്ചരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ പോരാ. അപ്പോട്ടെ, കുട്ടി പറഞ്ഞതുപോലെയും പറയാം. അടുത്ത് യുഞ്ചാനി എന്ന് വരുമോ? യുഞ്ചാനി എന്നെന്തുകൊണ്ട് വരുന്നില്ല? പിത്ത് യുനജാനി യുനജാവ യുനജാവ. അല്ല, അങ്ങനെ വരുമ്പോ അല്ല, ഇതിന്റെ ഇനി ആത്മനിയോഗം യുങ്താം യുഞ്ചാതാം യുഞ്ചതാ യുങ്ക്ഷ യുഞ്ചാതാം യുങ്തും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ആയുനജിപ്പിന് സിപ്പിന് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ അഭ്യോദുർഗാസ്വീസം ലോപിച്ചു പോകും. പിന്നെ എന്താ ശേഷിക്കുന്നത്? ആയുനജ് അവസാന അയുനക് ആയുനജ്താം അയുങ്താം അയുഞ്ചൻ അയിഞ്ചു എന്ന് വരുമോ? ഇല്ല. എന്തുകൊണ്ട് അയുഞ്ചൻ എന്ന് വന്നു? ജോ എന്ത് ബാക്കി സംയോന്തി സിലോബ നല്ല പ്രാതിനിധ്യപ്രകാരം നഗാരം ലോപിക്കുന്നില്ലേ? എന്തുകൊണ്ട്? ഇത് പ്രാതിപതികമാണോ അയുഞ്ചൻ എന്ന് പറയുന്നു? എങ്ങനെ അവിടെ മുരേന തുടങ്ങും? പ്രാതിസം ചോദിക്കുന്ന സൂത്രം ഏത്? ഇപ്പൊ പ്രത്യാന്തത്തിന് പ്രാതിസഞ്ജയുണ്ടോ? അല്ലെങ്കിൽ ലോകം വരും. പിന്നെങ്ങനെ ലോകം വരും? പ്രാതിപതിക സംജ്ഞകം യത് പദം തദന്തസ്യ നസ്യ ലോകദസ്യ പ്രാതിസഞ്ജയുള്ള പദത്തിന്റെ നഗാരത്തിൽ ലോകം വരും. വരൂ. ഇവിടെ ലോകം വരൂ. എന്തുകൊണ്ട്? പിന്നെ ഇവിടെ അത് ലോകം വരുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ എവിടെ ഉദാഹരണം എവിടെ? ഹേ രാജൻ. അവിടെ ലോപിച്ച രാജൻ. ഹേ രാജൻ ഇവിടെ നഗാരം ലോപിച്ച. പിന്നെ പിന്നെ എവിടെ ലോപിച്ച? അതപ്പോ എന്താണ്? അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്തു? പ്രത്യാന്തമല്ലേ. അവിടെ എങ്ങനെ ലോപിച്ചു? രാജപുരുഷൻ പറയുമ്പോൾ രാജപുരുഷ രാജൻ പുരുഷ ശബ്ദം രാജൻ വന്ന് പ്രാതിപതികമാണോ പദമാണ്? അതുകൊണ്ട് അതിനാണ് മറ്റത്തൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? വിഭക്തി ലോപിച്ചു കഴിഞ്ഞാൽ രാജൻ രാജാ അവിടെ വരാം. വിഭക്തി എന്തോ അല്ലാത്തതുകൊണ്ട് ഇവിടെ അത് പറ്റത്തില്ല. അല്ലെങ്കിൽ രാജൻ ഭ്യാം അവിടെ വരാം. അവിടെയൊക്കെ പദസഞ്ജയുണ്ട്. എങ്ങനെ? എങ്ങനെ ഇത്രയും ലേറ്റാകാൻ പാടില്ല. യാദിഷ ജാതിഷ കപ്രത്യാവതിഷ സ്വാദിഷ സർവമാനസ്ഥാനേഷു സൂത്രം സൂത്രം സൂത്രം മാത്രം കിട്ടിയാൽ മതി. ഇവിടുത്തെ ഞാൻ പറഞ്ഞു യജിബം വസഞ്ഞ വരിക്കുന്നു. നോക്കി പറഞ്ഞാൽ മതി, അറിയില്ലെങ്കിൽ നോക്കാതെ എനിക്ക് പറയാൻ അറിയാമല്ലോ. പിന്നെ നിങ്ങളെങ്ങനെ നോക്കി പറയുന്നു? സ്വാദിഷ അസർവനാമസ്ഥാനേ എന്താ പറയുന്നു? പദസഞ്ജ പദസഞ്ജ ഒന്ന് ആലോപിക്കാം. അതുപോട്ടെ, അടുത്തെന്ത് വരുന്നു? വെറുതെ നിങ്ങളൊന്ന് കുഴപ്പിക്കാൻ വേണ്ടിട്ട്, നിങ്ങളങ്ങനെ അത്ര സ്മൂത്തായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചോദിച്ചാണ്. അയുനക് അയുനക് അയുനക് അയുനക് മധ്യപുഷകവനത്തിലും അയുനജോ പോയി അയുങ്തം അയുനജോ എന്തുകൊണ്ട് വരുന്നില്ല? അയുനജ് അയുനജ സെൻസുവരല്ലോ ലങ് പ്രസയുത മധ്യപുരുഷ ദിവചനത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നു. ഓ അങ്ങെത്തിയോ? ഒരുമിച്ച് പോണം, ഇല്ലെങ്കിൽ കുഴപ്പമോ. അയുനക് അയുനക് അയുങ്തം അയുങ്ത അയുന ജം അയുഞ്ചുവ അയുഞ്ചു ആത്മനിയോഗത്തിൽ ആയുങ്ത അയുഞ്ചാതാം അയുഞ്ചത അയുങ്താഹ അയുഞ്ചാതാം അയുങ്ത അയുഞ്ചു മഹി അയുഞ്ചു മഹി. അടുത്ത് വിധിലിംഗ് ഇഞ്ചിയാദ് ആത്മനിവേദം ആത്മനിവേദം ജീത സതതം യോഗി യഥാത്മാ കേട്ടിട്ടില്ലേ? വിഞ്ചീത അവിടെ സൂത്രം വന്നു. യുക്ഷിഷ്ഠയിൽ എന്താ വന്നു? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രമൊന്നുമല്ല, നിങ്ങിച്ചാ ആത്മനേപദേഷു എന്താ വിധിച്ചത്? അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഗുണം വന്നനെ ഗുണം വരുമോ? വിത്ത് മരിച്ചില്ലെങ്കിൽ ഗുണം വരുമോ? സംശയമുണ്ടോ? ആരുടെ വൃത്തി നിഷേധിച്ചു? വിഞ്ചീത എന്ന് പറയുന്നിടത്ത് ആരാ വൃത്തി നിഷേധിച്ചത്? പാണിനെ നിഷേധിച്ചോ? നിങ്ങളാരെങ്കിലും നിഷേധിച്ചു? ഞാൻ നിഷേധിച്ചു. വിഞ്ചീത ഗുണം പ്രാപ്തമാണ്. ഇവിടെ എങ്ങനെ വൃത്തി പ്രാപ്തമാകുന്നു? അപ്പൊ എന്ത് വരുന്നു? പ്രതിവിധിക്ക് അസൂത്രമൊന്നുമില്ല, ഗുണം പ്രാപ്തമാകുന്നു. ഈ അസൂത്രക്കാരും പുകന്ത പക്ഷെ കിത്തായുണ്ട്, വരുന്നില്ല ഗുണം വന്ന്. അപ്പൊ യുഞ്ചീത യുക്ഷിഷ്ടിയാസ്താംഗിലും വരുമ്പോ എന്ത് വരുന്നു? സൂത്രം സൂത്രം ഇരുത്തോവ ചില രംഗ് വരുമ്പോ ആ യു ജ ആത്മനിയോഗത്തിൽ ആ നിശ്ചിച്ചു വരുമ്പോ ആ യുത്വം ചെറുത്വം ശക്തം വൃദ്ധി അയോക്ഷീത് അയോക്ഷീത് അയൗക് താം എന്ത് സകാരം പോയി എങ്ങനെ അയോക്താം അയോക്ഷു അയോക്ഷി അയോക്തം അയോക്ഷം അയോക്ഷ ജലോജലി എത്ര സ്ഥലത്ത് വന്നു? എവിടെയൊക്കെ? ആത്മനിയമത്തിൽ എന്തോന്നു കിത്തും വരുന്നുണ്ട്, ഗുണം വരുന്നില്ല. കുത്തും അയുക്ത അയുക്ത അയുക്സാദ എന്നാണ്. അയുക്ഷ കകാരത്തിന്റെ വീട്ടിൽ സകാരം വന്നാൽ ഷത്തും വരും. സൂത്രം അയുക്ഷാതാം അയുക്ഷത അയുക്താഹ അയുക്ഷാതാം. എവിടെയൊക്കെ സകാരലോകം വന്നു? എവിടെയൊക്കെ? അവിടെ സൂത്രം സൂത്രം. പിന്നെ എവിടെ വന്നു? ടീച്ചർ. അടുത്ത് ഇടങ്ങില് ഇതിൽ കുറെ പണിയുണ്ട്, എളുപ്പം പണിഞ്ഞ് തീരത്തില്ല. അടുത്ത് രിചിരു വിരേചന വിരേചനം ലൂസ് മോഷൻ ഒക്കെ ഇതിൽ നിന്നാ ഉണ്ടാവുന്നു. പഠിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് പഠിക്കണം. പക്ഷെ ഇതിൽ നിന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല ശബ്ദങ്ങളും ഇരിച്ചിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയാമോ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നു വ്യതിരിക്തം അതിരിക്തം എന്നൊക്കെ പറയുന്നില്ലേ. രിച്ചിത്തം രിച്ചിൽ നിന്ന് നിഷ്ഠ വന്ന് കുത്തവും വന്ന രിക്തം വി വ്യതി വ്യതിരിക്തം ഇങ്ങനെയൊക്കെ ഒരു നീതിന്നാണ് പൃഥക് ഭാവേ എന്ന് വെച്ചാൽ അതിൽ നിന്ന് അരിച്ചിര് വിരേച്ച അതും അത് തന്നെയാണ്. പുറത്ത് കളയുക മാറ്റി നിർത്തുക അതിരിക്തം അതൊരു അർത്ഥം കിട്ടുന്നില്ലേ. വിരേചനാർത്ഥം ഉപേക്ഷിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം വരും. ഭിന്നം എന്നുള്ള അർത്ഥം അതിൽ നിന്ന് വരും. ുമ്പോ ഒരു ഇവിടെ പ്രത്യേക രേപത്തിന്റെ പരത്തിൽ നത്തും വരുന്നു എന്നുള്ള പ്രത്യേകത. ചകാരം എന്തായാലും കുത്തും വരും. രീണക്തി രണക്തി രണക്തി രിങ്തഹ അവിടെ രേപത്തിന്റെ പരത്തിൽ ഇരുന്നാലും നകാരത്തിൽ നകാരം വരുന്നില്ല. എന്തുകൊണ്ട്? അത് ഏത് അനുസ്വാരസ്യ പരിസവനായ വസ്തുതായോണ്ട് വരുന്നില്ല. ഇത്ര വ്യത്യാസം രണക്തി രിങ്തഹ രിഞ്ചന്തി ബാക്കി രണക്ഷി കകാരത്തിന് സകാരം എന്ന ഷത്വ രണക്ഷി രിങ്തഹ കുത്തും വരത്തില്ലേ എന്നാ വേണ്ട. രണച്മി രിഞ്ചുവഹ ചകാരത്തിന്റെ പൂർവത്തിൽ അവിടെ എന്താ കേട്ടില്ല? ചകാരത്തിന്റെ പൂർവത്തിൽ എന്താണെന്ന് രിഞ്ചുവഹ എന്നുള്ളത് ആ രിഞ്ചുവഹ ആത്മീയത്തിൽ മനസ്സിലാക്കി പറയണം. രൂപചന്ദ്രിയെ നോക്കിട്ട് തട്ടിവിടരുത്, രൂപം മനസ്സിൽ ചെയ്തിട്ട് പറയണം. എന്താ വരാത്ത എത്ര സ്ഥലത്ത് കുത്തവും വന്നില്ല? പ്രഥമ ഏകവചനം ഉത്തമപുരുഷൻ ഒന്നില്ല, പ്രഥമേനിൽ ഒന്നില്ല, പിന്നെ ഏകവചനത്തിൽ എല്ലായിടത്തും വന്നു. ഉറപ്പാണോ? കുത്തും വന്നില്ലേ? ആത്മനേയതോ പരസ്യതോ ചോദിച്ചത് ഞാൻ. ആ അപ്പൊ ആലോചിച്ച് ആ കുത്തും വന്നു. ആദ്യേ വരുന്നിടത്ത് കുത്തും വരൂ, പ്രഥമാബോധനത്തിൽ കുത്തും വരൂ. ഇതാ പറഞ്ഞത് രൂപം മനസ്സിൽ ചെയ്തിട്ട് പറയണം, അല്ല വെറുതെ ഇരുന്ന് പാട്ടുപാടിയ കാര്യം നടക്കത്തില്ല. റിങ്തേ രിഞ്ച് ആതേ രിഞ്ച് ആതേ അവിടെയൊന്നും കുത്തും വരുന്നില്ല. റിങ്ഷേ രിഞ്ച് ആതേ വരുന്നില്ല. റിങ്തേ കുത്തും വന്നു. രിഞ്ചേ ഉത്തമ വരുന്നില്ല. രിഞ്ച് വഹേ ഇവിടെ ഒന്നും വരുന്നില്ല. ആകെ വന്ന എത്ര സ്ഥലത്ത്? ഏതൊക്കെ? എന്ന് പറഞ്ഞാൽ മധ്യപുരുഷ ഏകവനത്തിൽ വന്നില്ലെന്നാണോ? വന്നു. ശരി, വന്നെന്നാ പറഞ്ഞു. ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ശാന്തത്തിനേതൊക്കെ? പച്ചുമൂച്ച്, പച്ചുമൂച്ചരിച്ച് പച്ചു വിശ്വസിച്ച ഷട്ട് അല്ലേ? തമിഴിൽ ഒന്നേ ഉള്ളൂ, ഇവിടെ വേറെ വേറെയാണ്. അപ്പൊ എന്ത് വരുന്നു? ആത്മനിയോഗത്തിൽ ലുട്ടിൽ വരുമ്പോ രേഖ ു അതാലോചിച്ചാൽ കുത്തും വന്നു കഴിഞ്ഞാൽ ജസ്സും വന്നു കഴിഞ്ഞാൽ പരത്തിൽ പരസവർണം വന്നാൽ ശരിയാണോ? റിങ്ധി എന്നാണോ? ഉറപ്പാണോ? ശരി. അപ്പൊ റിങ്ധി റിങ്താദ് റിങ്ദം റിങ്ദ റിനജ് ആനി ഇണത്തും വരുമോ? എന്തുകൊണ്ട്? ഉറപ്പാണോ? വരൂ. ഉറപ്പാണോ? ഉറപ്പിച്ച് പറയും. റീണച്ച് പൂർവ്വത്തിലെ എല്ലായിടത്തും വരുമല്ലോ, ഇത് അവസാനത്തിലേ ചോദിക്കുന്നത്. ആ റിണജാനി റീണച്ച് ഛാന്ന് പറയുന്നത് അട്ടുക്കുപ്പിലൊന്നും പെടുന്നതല്ല. റിണജാവ ആത്മീയത്തിൽ ആത്മനിയോഗത്തിൽ അല്ല കഴിഞ്ഞില്ല അങ്ങില് ആരീണഗ് ആരീണക്ക് അരുണ അരുണ അരിങ്താം അരിഞ്ചൻ അരുണ അരുണ അരിങ്തം അരിങ്ത അരി അരുണജം അമ്മങ്ങനെ വന്നു. എവിടുന്ന് വന്നു? ആ അരുണജം അരിഞ്ച് വ ആത്മജീവിതത്തിൽ ഇതൊരു മനസ്സിൽ വെറുതെ ഒരു പേടിയുള്ളതുകൊണ്ടാണ്. എല്ലാ രൂപവും ഒരുപോലെ തന്നെ, കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സിദ്ധിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതില്ലെങ്കിൽ അവിടെ വിശേഷിച്ച ഒരു സൂത്രം വന്ന ഏതാണ്? ഏതാണ് എങ്ങനെ അത് പറയൂന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചത്. അത് ആശയമില്ലെങ്കിലാണ്, ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. ഇനി ആശയമില്ലെങ്കിലും വരുമ്പോ ഒന്ന് വരുന്നു. പരസ്യത്തിൽ ആത്മയോഗത്തിൽ അരിചതരിചതാം അരിജൻ അരിജ അരിചതം അരിജ അരിജാവ അരേക്ഷിതരക്തരക്ഷരക്ഷരക്ഷത ഹരേക്ഷത. അപ്പൊ എന്തുവരുന്നു? ജലോ ജല സകാരം പോയി, ചകാരത്തിന് കുത്തും വരുമ്പോ അരേക്ത അരക്ഷതാരക്ഷതരക്തരക്ഷതരക്ഷോഹിഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യരക്ഷ്യ ചലോച്ചു ചകാരത്തിൽ കുത്തും വന്നു അരിക്ത ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇനിയും ഉണ്ട്. വിചിരു പൃഥക്ഭാവേ വിനക്തി. ഇത് ഇതാത് സാധാരണ പ്രയോഗിക്കുമ്പോൾ വി പൂർവമായിട്ടാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്. നേരത്തെ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം വന്നല്ലോ. ഏതാണോ ദൃങ് ആദര ആദ്രിയത്തെ പഠിച്ചു നമ്മൾ. അതുപോലെയാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ അതിനടുത്ത് വരുന്ന ധാതുവാണ്. ഏതിനടുത്ത്? അതേ ഗണത്തെ തന്നെ. ഏത് ഗണത്തെ? ഏത് ഗണത്തിലാ വരുന്നു? ഇത്രയും കാലം വെക്കണു. തുദാതി. പക്ഷെ ഇത് ഭ്രാന്തി ഉണ്ടാവും. ഇത് ദിവാദിയാണെന്ന് തോന്നിപ്പോകും. മ്രിയത എന്ന് പറയുന്ന ഏത് ഗണത്തിലാണ് നിങ്ങൾ പഠിച്ചത്? തുദാതി. പക്ഷെ ഏതെന്ന് തോന്നും? ദിവാദി. അതുപോലെ ദൃങ് ധാതു എന്ന് പറയുന്നതും ഏതിലാ വരുന്നത്? പക്ഷേ ഈയ വരുന്ന എന്തുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണോ എനിക്ക്? ഈയ വരുന്ന എങ്ങനെയെന്ന് ചോദിക്കുമോ ചെറുക്കോ? ഇയങ് വെറുതെ അങ്ങ് ചാടിക്കേറി വരുമോ? വഴിയെ പോകുന്ന ഇയങ് അവിടെ കയറിയിരിക്കുമോ? ആ റിങ് റിങ് സേ ലിങ് ഷു വന്ന് രീ വന്നിട്ട് ഇയങ് വന്ന് ദ്രിയതേ. പക്ഷെ അത് ആ പൂർവ്വമായിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ആദ്രിയതേ ഭാഷയത്തിലൊക്കെ സാധാരണ വരും. ആദ്രിയതേ അംഗീകരിക്കുക. ആദരാണെങ്കിലും ഇവിടെ ആദ്രിയതേ ഇതിനാദ്രിയതേ എന്നൊക്കെ പറയുന്ന അംഗീകാരം അംഗീകാരം അഭിപഗമം എന്ന് പറയും. അതുപോലെ ഇതും ബി പൂർവ്വമായിട്ടേ സാധാരണ പ്രയോഗിക്കാറുള്ളൂ. എന്താണ് വിവിക്ത സേവി ലഘ്വാശി പ്രവിവിക്ത ബുക്ക്. എല്ലായിടത്തും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കേട്ടിട്ടില്ല. പ്രവിഭക്ത ബുക്ക് ഭക്ഷണം കഴിച്ച സമയത്ത് പറഞ്ഞതല്ല. എവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവിടെ ഇരിക്കുന്ന? ഇതെവിടെ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാണ് വിഭക്ത ബുക്ക് തൈജസ മണ്ഡൂക്യം പ്രവിഭക്ത ബുക്ക് അങ്ങനെയും പറയും, പ്രവിവിക്ത ബുക്ക് എന്നും പറയും, രണ്ടു തരത്തിലും പറയാം. അപ്പൊ അവിടെ വി പൂർവമായിട്ട് സാറിന് ഉപയോഗിക്കാറുള്ളൂ, വിചര് വിനക്തി, ബാക്കി സിമ്പിൾ ആണ്. വി കുത്തും ച വന്നാൽ കുത്തും, ബാക്കി ഇതിൽ പുതിയ പ്രക്രിയയൊന്നുമില്ല. വിനക്തി വിങ്ക്ത വിഞ്ചന്തി വിനക്ഷി വിങ്ക്ത വിങ്ക്ത വിനജ്മി വിഞ്ചുവഹ വിഞ്ചുവ, പുതിയതായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് രൂപങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ആത്മനിയോഗത്തിൽ അടുത്ത് വിനക്തി എന്നാണോ മധ്യപുഷ? അവിടെ എന്ത് വരുന്നു? പൂജൽ ധി വന്നിട്ട് അടുത്ത് ാണോ അങ്ങനെ വരുമ്പോ അവിനക്ജൻ അവിനക് അവിനക് ആത്മനിയോഗത്തില് അവിന്ദ അവിച്ച അവിന്ദ അവിന്ദാഹ അവിചാദാം ബിന്ദും അവിഞ്ചി അവിഞ്ചു വഹി അവിഞ്ചു വഹി. ഇതിലെങ്കില് അഭിചത് അവിക്ഷി അവിക്ഷേദാം അവിക്ഷന്ത അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം അവിക്ഷേദാം